മൊത്തത്തിൽ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളും ജീവിതവും എല്ലാം പഠിക്കുമ്പോൾ എന്താണ് ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്നുള്ള ആ കാരുണ്യം അനുകമ്പ അനുകമ്പയ്ക്ക് വളരെ യോജിക്കുന്ന ആളാണ് ക്രിസ്തു എന്ന് മനസ്സിലാവും. പിന്നെ വ്യത്യാസങ്ങളുള്ളത് കാലദേശങ്ങളുടെ വ്യത്യാസം. അന്ന് ഇസ്രായേലിലൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സസ്യബുക്കായി ജീവിക്കാൻ പറ്റില്ല, കാരണം അതൊന്നുകൂടെ കിട്ടുന്ന സാധനങ്ങളല്ല, വെട്ടുകളിയൊക്കെ ഭക്ഷിച്ച് ജീവിച്ച ആൾക്കാരാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി ഇത്രയും അനുകമ്പയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ ക്രിസ്തു തീർച്ചയായിട്ടും അനുകമ്പയ്ക്ക് ഉദാഹരണമാണ് ഈ പറഞ്ഞു. അത് ക്രിസ്തുവിനെ യോജിക്കുന്ന വിശേഷണമാണ്. വ്യത്യാസങ്ങളുള്ളത് കാലം കൊണ്ട് വരുത്തിയ വ്യത്യാസങ്ങൾ, ആ ദേശത്ത് ജനിച്ചത് കൊണ്ടുവന്ന വ്യത്യാസങ്ങളാണ്. അതിൽ തന്നെ പരമാവധി ഹിംസയ്ക്കെതിരായി ക്രിസ്തു ഒരു യുദ്ധമൊന്ന് നയിക്കാൻ പോയില്ല, ആരെയും കൊല്ലാൻ പോയില്ല, കൊന്നവർക്ക് പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തന്നെ കുറിച്ച് തരച്ചവർക്ക് മാപ്പ് കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ക്രിസ്തു അനുകമ്പയുള്ള ആള്. അതെല്ലാം ക്രിസ്തുവിനെ യോജിക്കും അനുകമ്പാമൂർത്തി. പിന്നെ ഒന്നിനും ആർക്കും പൂർണ്ണത ഉണ്ടാകത്തില്ലല്ലോ, അത്തരത്തിലുള്ള അപൂർണതകൾ എല്ലായിടത്തും കാണും. അത് ക്രിസ്തുവിനുണ്ട് എന്ന് കരുതാം. അതെല്ലാ മനുഷ്യരിലും കാണുന്നതാണ് അപൂർണതകൾ, ജീവിതത്തിൽ വരുന്നതാണ്. അതിനപ്പുറം ക്രിസ്തു അഹിംസയുടെ പക്ഷത്തിൽ പിന്നെ അടുത്ത് വരുന്നത് കർണാവൻ നബിമുത്തുരത്നമോ. ഇതിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുമ്പൊരുക്കിയത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടെ പറയാം. നബിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നുമല്ല കാണുന്നു. നബി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രവാചകനെന്നാണ്. മുഹമ്മദ് നബി, പ്രവാചകനായ മുഹമ്മദ് എന്നാണ്. നബിയുടെ ജീവചരിത്രം അറബിയിൽ സിറ എന്ന് പറയും. സിറ ജീവചരിത്രത്തിൽ അത് നബിയുടെ മരണശേഷം ഒരു 100-150 വർഷത്തിന് ശേഷമാണ് അതെല്ലാം എഴുതിയത്. ഈ ഖുറാൻ ഇങ്ങനെ ക്രോഡീകരിക്കുന്നത് നബിയുടെ മരണശേഷമാണ്. പിന്നെ നബിചര്യ എന്ന് പറയും. ഹദീസ് എന്ന് പറയും. അത് വരുന്നത് നബിയുടെ കാലശേഷമാണ്. നബി കൂടെയുള്ള അവരോട് പറഞ്ഞത് വഹാബികളെന്ന് പറയും. നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അൻസാരികൾ, വഹാബികൾ എന്നൊക്കെ പറയും. അവരോടൊക്കെ നബി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതിനെല്ലാം ചേർത്തിട്ടാണ്. പിന്നെ നബിയുടെ ജീവിതത്തെക്കുറിച്ച് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞ കാര്യങ്ങൾ. അതെല്ലാം ചേർത്തിട്ടാണ് ഹദീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സഹീഹ് ആയിട്ടുള്ള ഹദീസുകളെന്ന് വെച്ചാൽ പണ്ഡിതന്മാര് അംഗീകരിച്ചിട്ടുള്ള സഹീഹ് അൽ ബുഖാരി അൽ മുസ്ലിം ഇങ്ങനെയൊക്കെയുള്ള ഹദീസുകളാണ് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അല്ലാത്തതുകൊണ്ട് വളരെയധികം നബി പറഞ്ഞു അല്ലെങ്കിൽ നബി ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന എല്ലാ മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിക്കുന്നുണ്ട്, കുറേയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നബിയുടെ ജീവചരിത്രവും നബി പറഞ്ഞ കാര്യങ്ങളും കിട്ടും. ഖുർആൻ എന്ന് പറയുന്നത് ദൈവം നബിയോട് പറഞ്ഞ് നബി മറ്റുള്ളവർ പറഞ്ഞ വെളിപാടാണ്. അതിന് ആയത്തെന്ന് പറയും, ആയത്തുകളാണ്. ഓരോരോ സന്ദർഭങ്ങളിലും നബിയോട് ദൈവം പറയും, അള്ളാഹു അള്ളാഹു പറയും, നബി അത് മറ്റുള്ളവരോട് പറയും, അവരത് കേട്ട് പഠിക്കും. അങ്ങനെയാണ്. പിന്നെ തസ്വീറുകളെന്ന് പറയും, ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ, ഈ ഖുറാന്റെ വ്യാഖ്യാനം പിൽക്കാലത്ത് പല പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇസ്ലാമിനെ കുറിച്ചും നബിയെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നത്. ഇസ്ലാം എന്ന് വെച്ചാൽ സമർപ്പിക്കപ്പെട്ടവൻ, അനുസരണയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. അവർക്ക് അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടവൻ, അള്ളാഹു പറയുന്നതൊക്കെ അനുസരിക്കുന്നവൻ. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൽ അള്ളാഹുവിനേക്കാളും പ്രാധാന്യം നബിക്കാണ്, പ്രവാചകനാണ്. ഈ അള്ളാഹു ദൈവത്തെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ നബിയെ എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ മരണശിക്ഷയാണ്, ബ്ലാസ്ഫെമി എന്ന് പറയും, മതനിന്ദ. പാകിസ്ഥാനിലേക്ക് അതൊരു കുറ്റമാണ്. അങ്ങനെ ചെയ്യുന്നവരെ കല്ലെറിഞ്ഞും തീയിട്ടും കൊല്ലണമെന്നാണ് ശരീഅത്ത് നിയമം. ആണ് അവര് പിന്തുടരുന്ന ശരീഅത്ത് നിയമങ്ങളാണ്. ജീവിതത്തിലെല്ലാ പ്രശ്നങ്ങൾക്കും ശരീഅത്ത് നിയമങ്ങളാണ്. അത് കാലാകാലങ്ങളിൽ പണ്ഡിതന്മാരിൽ നിന്ന് ശൂറകളെന്ന് പറയും, അവരുടെ സഭകളുണ്ട്. അവിടെ അവർ കൂടിയിരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് അതിൽ വേണ്ട തീരുമാനങ്ങളെടുക്കും. അതനുസരിച്ച് ശരിയായ ശരീഅത്ത് നിയമം അനുസരിച്ച് നബിയെ നിന്ദിച്ചു കഴിഞ്ഞാൽ അവനെ കൊന്നുകളും. ഖുർആനെ നിന്ദിച്ചാലും അത് തന്നെ. ദൈവനിന്ദ അത്രയും വലിയ പാപമാണ്. ഇസ്ലാം മതം പിന്നെ കരുണാവാൻ എന്ന് പറയുന്നത് നബിയുടെ ചരിത്രത്തിൽ പറയുന്നത് നബി 90 ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ്. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് നബിയുടെ നേതൃത്വത്തിൽ യുദ്ധങ്ങൾ നടന്നപ്പോൾ. അതിൽ ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടുണ്ട്. യുദ്ധങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്ന ഈ യുദ്ധങ്ങളെല്ലാം മിക്കവാറും കൊള്ളകളാണ്, കൊള്ളയടിക്കുകയാണ്. അതാണ് അന്ന് മക്കയിൽ നിന്ന് ആൾക്കാർ കച്ചവടത്തിനായി പോകും. ഇന്നത്തെ ഇറാൻ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ മാസങ്ങൾ കൊണ്ടാണ് പോകും. ഒട്ടകത്തിൽ അവിടുത്തെ അവരെ സാധനങ്ങൾ കയറ്റിപ്പോവും, അവിടെ നിന്ന് സാധനങ്ങൾ കയറ്റി തിരിച്ചു വരും. ഖുറൈശികളെന്ന് പറയും മക്കക്കാര്. ഖുറൈശികൾ ഗോത്രമാണ്. ഇവരെ വഴിയിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുക, തടയുക, കൊള്ളം മുതൽ പിടിച്ചെടുക്കുക, ഇതൊക്കെയായിരുന്നു നബിയുടെ ഒരു പ്രധാന ദൗത്യം, പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. അതിന് പലരെയും കൊണ്ട് അതിനൊരു കാരണവും പറയുന്നുണ്ട്. കാരണം മക്കാർ മക്കയിലാണ് നബി ജനിച്ചത്. അവിടെയുള്ളൊരു നബി പ്രവാചകനാണെന്നും നബി പറയുന്നത് അള്ളാഹുവിന്റെ ഉപദേശമാണെന്നും പറയുന്നു, ആയത്ത് വെളിപാടാണെന്നും പറയുന്നു, അവരംഗീകരിച്ചില്ല. മക്കയില് ഈ വെളിപാടുണ്ടായതിനു ശേഷം 12 വർഷം അവിടെ ഇരുന്ന് നബി താൻ പ്രവാചകനാണെന്നും ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ആയത്താണെന്നും ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഒരു 10-12 പേരെ ഈ 12 വർഷം കൊണ്ട് നബിക്ക് മുസ്ലിങ്ങളാക്കാൻ പറ്റുമോ? എന്നുവെച്ചാൽ വിശ്വസിക്കുന്നവരും മുസ്ലിങ്ങളും. അപ്പോൾ ഈ 12 വർഷം ആയപ്പോഴത്തേക്കും നബി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മദീനയിലുള്ള ഗോത്രങ്ങളുമായിട്ട് ചില കരാറുകളൊക്കെ ഉണ്ടാക്കി. ഇവിടെ ഇത് പറഞ്ഞാൽ വിജയിക്കില്ല എന്നുണ്ട്. അവിടെ നിന്ന് നേരെ പോയി, അതാണ് ഹിജ്റ. അത് 622 570 നബി ജനിക്കുന്നത്. 622 ഹിജ്റ നടന്നു. അതുപോലെ ഹിജ്റ വർഷം ആരംഭിക്കുന്നു. നമ്മുടെ കലണ്ടറിലെ ഹിജ്റ വർഷം കാണും. പിന്നെ 632 നബി മരിക്കുന്നത്. ഈ 10 വർഷം കൊണ്ട് മദീനയും ചുറ്റുപാടുമുള്ള മുഴുവൻ പ്രദേശവും നബി ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്നു. മാത്രമല്ല ഇതിനകത്ത് വലിയൊരു സൈന്യത്തെ ഉണ്ടാക്കി തിരിച്ചു വന്നു മക്ക ആക്രമിച്ച് കീഴടക്കി. മക്കയും ഇസ്ലാമിക് സ്റ്റേറ്റാക്കി. ആണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അറേബ്യൻ ഭൂപ്രദേശം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാക്കി 10 വർഷം കൊണ്ട്. ഇപ്പോൾ 12 വർഷം തൻ്റെ നാട്ടിലിരുന്ന് ഉപദേശം പറഞ്ഞിട്ട് ഒരു മനുഷ്യനും 12 പേര് സ്വീകരിച്ചെങ്കിലും അവിടെ നിന്ന് പോകുമ്പോൾ 87 പേരുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഈ 87 പേരെന്ന് പറയുന്ന ഈ സ്വീകരിച്ചവരുടെ അനുചരന്മാരാണ്. ഗോത്രങ്ങളുടെ ഇടയിൽ അങ്ങനെയാണ്, നേതാവ് ഒന്ന് സ്വീകരിച്ച അനുചരന്മാരും അത് അംഗീകരിക്കും. അങ്ങനെയാണ് 87 പേരായത്. ഇവരെയും കൊണ്ട് മദീനയിൽ പോയിട്ട് 10 വർഷം കൊണ്ട് ആ പ്രദേശം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുപോകും. ഈ ഖുറൈശികളോടുള്ള വിരോധം കൊണ്ടാണ് തന്നെ അവിടുന്ന് ഓടിച്ചേണമെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. മറ്റുള്ളവർ പറയുന്നത് ഓടിച്ചല്ല, അവിടെ ഇത് പറഞ്ഞത് വിജയിക്കാത്തതുകൊണ്ടെന്ന് അഭി കരാറുണ്ടാക്കി പോയ മദീനയിലേക്ക് ഓടിപ്പോയെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അങ്ങനൊക്കെ ചരിത്രത്തിൽ വിവാദം ഉണ്ടാകുന്നു. എന്തായാലും അവിടെ ചെന്നിട്ട് 10 വർഷം കൊണ്ട് ആദ്യം തുടങ്ങുന്ന ഈ കൊള്ളയാണ്. ആദ്യം ഈ വരുന്ന ഖുറൈശികൾ അവിടുന്ന് വരുന്ന മക്കക്കാരെ കൊള്ളയടിച്ചു. 1, 2, 3 പരാജയപ്പെട്ടു. പിന്നെ ഓരോ ഹിജറാ വർഷവും ഇത് ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു. അവസാനം വലിയ കൊള്ളകൾ നടത്തി. കൊള്ള നടത്തി അവരുടെ സ്വത്തൊക്കെ പിടിച്ചെടുത്ത്. അപ്പം നബി സമ്പന്നനായി. പക്ഷെ നബി നല്ലൊരു തന്ത്രജ്ഞനായ എല്ലാ തന്ത്രങ്ങളും അറിയാമെന്നുള്ള ഒരു സൈനിക നേതാവായിരുന്നു. എല്ലാ തന്ത്രങ്ങളും അറിയാം. ആദ്യം ഇങ്ങനെ കുറെയൊക്കെ ആക്രമിച്ച് ഖുറൈശികളെ ആക്രമിച്ച് കുറെ സമ്പത്തൊക്കെ, സമ്പത്തെന്ന് വെച്ചാൽ അന്നത്തെ സമ്പത്ത്, ഇവരെ ആക്രമിച്ചാ കിട്ടുന്നത് ഒട്ടകങ്ങള്, പിന്നെ പടച്ചട്ടകള്, ആയുധങ്ങള്, ആഹാര സാധനങ്ങൾ, ഇതെല്ലാം കുറെ സംഘടിച്ചതിന് ശേഷം അവിടെയുള്ള ഗോത്രങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ഇവിടെ കൂടുതലും ജൂത ഗോത്രങ്ങളും മറ്റു പല ഗോത്രങ്ങളും ആയി. ഇവരൊക്കെ ആക്രമിക്കുന്ന ഇവരൊക്കെ ചെന്ന് വളയും. അത് പലപ്പോഴും അസമയത്തായിരിക്കും, വെളുപ്പാൻ കാലത്തൊക്കെ. എന്നിട്ട് ഉപരോധിക്കും. വളരെ തന്ത്രപരമായിട്ടാണ്, കാരണം വലിയൊരു നേരിട്ട് നിന്ന് ആക്രമിക്കാനുള്ള സൈനിക ബലം ഒന്നും നബിക്കില്ല. അവരെ പോയി ഉപരോധിക്കും. ഉപരോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ചെറിയ ഗ്രാമങ്ങളിൽ ചെറിയ കോട്ടകൾ കിട്ടിയതിനകത്ത് കിടക്കുന്നു. 10-15 ദിവസം അവരെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. ഇവരുടെ കൃഷിയിടങ്ങൾ പുറത്താണെങ്കിൽ അതിൽ പോയി തീയിടും, ഈന്തപ്പനകളെയൊക്കെ തീയിട്ട് നശിപ്പിക്കും. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവർ വലയുമ്പോ ഇവർ കീഴടങ്ങും. അപ്പൊ ഇവരോട് പറയും, നിങ്ങൾക്ക് രക്ഷപ്പെട്ടോളാം, ഇവിടെ നിന്ന് ഓടിപ്പോണം. അങ്ങനെ ഒരു സന്ധി ഉണ്ടാക്കും. അപ്പൊ അവര് അവിടുന്ന് ഓടിപ്പോകും. അപ്പൊ ഇവരുടെ സ്വത്തുകളെല്ലാം കൈവശപ്പെടുത്തും. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്, ചില സ്ഥലത്ത് അങ്ങനെയല്ല. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ബദർ യുദ്ധം, ബനു ഖുറൈല, ഇതൊക്കെ വളരെ പ്രസിദ്ധമായ യുദ്ധങ്ങളാണ്. ബദർ യുദ്ധം എന്ന് പറയുന്നത് ഖുറൈശികളുമായിട്ട് നടത്തിയ യുദ്ധമാണ്. എന്ന് വെച്ചാൽ തന്റെ നാട്ടുകാരുമായിട്ട്, ഗോത്രത്തിലുള്ള ആ യുദ്ധത്തിൽ 70 പേരെ കൊന്നു. 70 പേരെ തടവുകാരായി പിടിച്ചു, അവരുടെ സ്വത്തെല്ലാം പിടിച്ചെടുത്തു. അനാഥ സ്വർണവും വെള്ളിയും എല്ലാം ഉണ്ടായിരുന്നു. ബിനു ഖുറൈലയെ സംബന്ധിച്ച് ഒരുപാട് വിവാദമുള്ള ഒരു ചരിത്രമാണ്. അവരെ ഇതുപോലെ ഉപരോധിച്ച് ജൂത വംശമാണ്. അപ്പോൾ അതിന് ഒരു കാരണം പറയുന്നു, നബി അവരുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കരാർ അവർ ലംഘിച്ചെന്നാണ്. കരാറുണ്ടാക്കിയില്ലെന്നും ചില ചരിത്രകാരന്മാർ പറഞ്ഞു. ചെടു പറയുന്നു ഉണ്ടാക്കി. എന്തായാലും നബിയുടെ ചരിത്രം പിൽക്കാലത്ത് എഴുതിയെല്ലാം നബിയെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടുകൂടി അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അന്ന് യുദ്ധം ചെയ്യുക, ജയിക്കുക, ഇതൊക്കെ വലിയ വീരകൃത്യങ്ങളായിട്ടാണ് അന്ന് കണക്കാക്കിയത്. കൊല്ലുക, അതൊക്കെ വലിയ മഹത്വമുള്ള കാര്യങ്ങളായിട്ട്. അതുകൊണ്ട് അതിനൊന്നും ഒരു പ്രവാചകൻ കൊന്നു എന്ന് വിചാരിച്ച മോശം കാര്യമൊന്നും ധരിച്ചിരുന്നു. ബനു ഖുറൈലയുടെ യുദ്ധത്തിൽ എന്ത് ചെയ്തു, അവരെ വളഞ്ഞു. വളഞ്ഞിട്ട് അവസാനം അവർ കീഴടങ്ങി. അവരെല്ലാം പുറത്തു കൊണ്ടുവന്നു. അത് 700-900 അകത്തുണ്ടെന്ന് പറയുന്നു. ചിലർ പറയുന്ന 1000 പുരുഷന്മാരെയെല്ലാം വലിയൊരു കിടങ്ങ് കുഴിച്ചിട്ട് ആ കിടങ്ങിന്റെ നാലിയിട്ട് നിർത്തി വെട്ടി അതിനകത്തിട്ട് ഈ യുദ്ധം എന്തിനു ചെയ്തു, എന്താ കാരണം, എത്ര പേരെ കൊന്നു, എന്തിനവരെ കൊന്നു, എങ്ങനെ കൊന്നു, ഇത്തരം കാര്യങ്ങളിലൊക്കെ വിവാദം ഉണ്ടെങ്കിലും പൊതുവെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്, കിടങ്ങ് കുഴിച്ച് 700-900 ഇടയ്ക്ക് വരുന്ന ആൾക്കാരെ വെട്ടിക്കൊന്നു എന്നുള്ള എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നു. അപ്പോ അതിനു വേണ്ടിയിട്ട് നബി ചെയ്തത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ആണ് പറയുന്നത് തന്ത്രശാലി എന്ന്. ഇസ്ലാം മതം സ്വീകരിച്ച ഒരാളെ ജഡ്ജിയാക്കി. എന്നിട്ട് അയാളോട് പറഞ്ഞ് ഇവരെന്ത് ചെയ്യണമെന്ന് വിധിക്കാൻ ഇവർ കീഴടങ്ങി കഴിഞ്ഞപ്പോൾ. അപ്പൊ അയാൾ പറഞ്ഞ് ജൂതന്മാരുടെ നിയമം അനുസരിച്ച് കീഴടങ്ങി കഴിഞ്ഞ കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നിയമമില്ല, കാരണം ജൂതന്മാരുടെ നിയമം അനുസരിച്ച് കീഴടങ്ങി കഴിഞ്ഞാൽ അടിമകളാക്കി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം, അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന്. എന്നാലും നബിയുടെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് ഈ ജഡ്ജി എന്ത് ചെയ്തു, പൊതുവെ ജഡ്ജിമാരങ്ങനെ ചെയ്യുമല്ലോ, ഭരിക്കുന്നവരുടെ ഇഷ്ടത്തിനും ചിലപ്പോൾ വിധി, ഇത്രയും പേരെ കൊല്ലാൻ വിധിച്ചു, വെട്ടിക്കൊല്ലാൻ. ഈ ബനൂ ഖുറൈലാ യുദ്ധത്തിൽ 700-900 മനുഷ്യർ ഒരു കിടങ്ങ് ഒഴിച്ച് അതിനകത്ത് വെട്ടിയിട്ട് പിന്നെ സ്ത്രീകളെ മുഴുവൻ അടിമകളാക്കി. അപ്പോ അടിമകളാക്കി അവർക്ക് എന്തുകൊണ്ട് ചെയ്യാം, ലൈംഗിക അടിമകളാക്കി വെക്കാം, അല്ലെങ്കിൽ വിറ്റ് കാശാക്കാം. ഇതേ ആൾക്കാരെ തന്നെ അടിമകളാക്കി പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിറ്റ് കാശാക്കാം. പക്ഷെ ഭാവിയിൽ അവര് ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് സംഘടിച്ച് ആക്രമിക്കുമെന്ന് കരുതിയാണ് വെട്ടിക്കൊന്നത്. ചെറിയ ചെറിയ ഗോത്രങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ അടിമകളാക്കി കഴിഞ്ഞു. പിന്നെ കുട്ടികളെയും അടിമകളാക്കും, ആൺകുട്ടികളെ. പെൺകുട്ടികളെല്ലാം അടിമകളാണ്. ആൺകുട്ടികളെ പ്രായപൂർത്തിയായാൽ നോക്കുന്ന ഗുഹ്യഭാഗത്ത് രോമം വന്നിട്ടുണ്ടെങ്കിൽ കൊല്ലും, ഇല്ലെങ്കിൽ അവരെ അടിമകളാക്കും, എന്നിട്ട് കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കും. ചങ്ങലയിട്ട് കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കും, പൈസ വാങ്ങി. ഇങ്ങനെ നിരവധി യുദ്ധങ്ങൾ നടത്തി ക്രമേണ സൈനിക ബലം കൂട്ടിക്കൊണ്ടുവന്നു, സമ്പത്ത് കൂട്ടിക്കൊണ്ടുവന്നു, അധികാരപരിധി വികസിപ്പിച്ചു കൊണ്ടുവന്നു. പക്ഷേ ക്രമേണ ഇങ്ങനെ 10 വർഷം കൊണ്ട് അറേബ്യൻ ഭൂപ്രദേശം മുഴുവൻ വാളുകൊണ്ട് കീഴ്പ്പെടുത്തി. അപ്പോ അത് നോക്കണം, ആദ്യം 12 വർഷം ഉപദേശിച്ചിട്ട് ആളെ കൂട്ടാൻ പറ്റിയില്ല. അപ്പോ നമുക്ക് മനസ്സിലായി ഉപദേശം കൊണ്ടൊന്നും കാര്യമില്ല, ആരും ഈ പറയുന്ന കേൾക്കത്തില്ല, പിന്നെന്ത് ചെയ്യണം, വാളുപയോഗിച്ച് ആക്രമിക്കുക, കീഴ്പ്പെടുത്തുക. വാളുപയോഗിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, ഇതേ ഉള്ള വഴി എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇതിനിടയ്ക്ക് ചതിയിൽ പലരെയും കൊന്നിട്ടുണ്ട്. പലരും ചതിയെ കൊന്നിട്ടുണ്ട്. ഒരു എതിരാളിയെ കൊന്ന് ഉറങ്ങിക്കിടന്നപ്പോയാട് തല വെട്ടിയെടുത്ത്, അത് ചതിയിലാണ്, അവിടെ പോയി അയാളുടെ ആളായി ദൂരെയുള്ള ആള് തല വെട്ടിയെടുത്ത അയാൾ അവിടെ നിന്ന് ഈ തലയും തൂക്കി പിടിച്ചുകൊണ്ട് നടന്ന് 8 ദിവസം നടന്ന് നബിയുടെ അടുത്തെത്തി. ഈ തല കൊണ്ട് നബിയുടെ കൊടുത്തപ്പം നബി അയാൾക്കൊരു വടി കൊടുത്ത്, എന്നിട്ട് പറഞ്ഞ് നീ സ്വർഗത്ത് പോകുമ്പോൾ ഈ വടിയും പിടിച്ചുകൊണ്ടായിരിക്കും പോകുന്നു. ഇവർക്കൊക്കെ കൂലി എന്ന് പറയുന്നത് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന മുതൽ പങ്കിട്ടെടുക്കുക, അതാണ് കൂലി അനുയായികൾക്ക്. പിന്നെയുള്ള ഒരു കൂലി എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വർഗം, അത് ദൈവം പറയുന്നത്, അള്ളാഹു പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഈ ചരിത്രങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്നത് സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞ് മലയാളത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്നാണ്. ഇന്ന ആ പുസ്തകം പിന്നെ മുസ്ലിങ്ങളത് പ്രസിദ്ധീകരിക്കില്ല. ഇന്നിപ്പോ കൂടുതൽ ഇസ്ലാമിക പുസ്തകങ്ങൾ കൂടുതൽ ചെറിയ ചെറിയ ബുക്കുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് അവരിങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും പ്രസിദ്ധീകരിക്കില്ല. നബിയെ കഴിയുന്നത്ര മഹത്വപ്പെടുത്തുന്ന പുസ്തകം ഈ സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രം മുസ്ലിങ്ങളിൽ തന്നെ പ്രസിദ്ധീകരിച്ചാണ് കോഴിക്കോട്ട്. ഞാനീ ബുക്ക് വായിക്കുന്നത് എനിക്കൊരു 17-18 വയസ്സുള്ള സമയത്താണ് ഈ പുസ്തകം വായിക്കുന്നത്. ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ചു. ഒരു അന്നും അതൊരു പഴയ പുസ്തകമാണ്. അപ്പൊ ഇതില് നബിയെ കുറിച്ച് പറയുന്ന തിരുമേനി തിരുമേനി എന്നാണ്. ഈ പറയുന്ന ആക്രമണങ്ങളെ കുറിച്ച് പറയുന്ന കൊള്ളയെന്നാണ് എഴുതിയിരിക്കുന്നത്. തിരുമേനി കൊള്ള ചെയ്ത് തിരുമേനി കൊള്ള ചെയ്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്ന് ആ ഭാഷ മലയാളത്തിൽ ആ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തിരുമേനി കൊള്ള ചെയ്ത കാര്യങ്ങളാണ്. ഇത് വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാക്കി. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത് നബി എന്ന് പറയുന്ന ഒരു വലിയ മഹാനാണെന്ന്, ഇദ്ദേഹത്തിന് മക്കയിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഓടിപ്പോയെന്ന്, പിന്നെ അവിടെ ചെന്ന് ഉപദേശിച്ച് എല്ലാവരും ഇദ്ദേഹത്തെ അംഗീകരിച്ചെന്ന്, അങ്ങനെ ഇദ്ദേഹം ഇസ്ലാം മതം സ്ഥാപിച്ചു എന്നൊക്കെ ഭയങ്കര ഇതായിട്ടാണ് എഴുതുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ. അതിന് കാരണമുണ്ട്. കാരണം അന്ന് മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത്. പാഠപുസ്തകം തയ്യാറാക്കുന്നത് അവരാണ്, അല്ലെങ്കിൽ അവരെ നിയോഗിക്കുന്നവർ. അപ്പം നബിയെക്കുറിച്ച് വലിയ ഒരുപാട് പുകഴ്ത്തി ചില കഥകളും നല്ല കഥകളും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം നബിയെക്കുറിച്ച് വലിയൊരു ഇതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രം കണ്ടപ്പോൾ വായിക്കാമെന്ന് വിചാരിച്ചത്. എടുത്ത് വായിച്ചു നോക്കിയും പറയുന്നത് ഇദ്ദേഹത്തിന് കൊള്ളക്കാരൻ എന്നാണ് എഴുതിയിരിക്കും ഈ പുസ്തകത്തിൽ. അവർ തന്നെ പ്രസിദ്ധീകരിച്ച വസ്തുവാണ്. കുറേ വായിച്ചപ്പോൾ അത് മടുപ്പ് തോന്നും. കാരണം പറയുന്ന മുഴുവൻ കൊള്ളയടിക്കുക, പിന്നെ ഈ കൊള്ള മുതൽ പങ്കിട്ടെടുക്കുക, മിക്കവാറും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ ആകെ സംശയമായി, ഈ പറയുന്ന പോലെ ക്വാളിറ്റിയുള്ള ആളാണോ ഈ മുഹമ്മദ് എന്നുള്ളൊരു സംശയമുണ്ടായി വായിക്കുമ്പോൾ തന്നെ. പിന്നെ ബഹുമാനം തോന്നാൻ കാരണം ഇത് വായിച്ചപ്പോഴാണ്. എന്താണ് കരുണാവാൻ നബി മുത്തുരത്നം? ഒരുപാട് വിശേഷങ്ങൾ. കരുണാവാൻ മുത്തുരത്നം ഇത്രയും കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ കണ്ടത് ഗുരു എഴുതിയല്ലേ, എന്തെങ്കിലും നമുക്കറിയാത്ത പോലും കാണുമായിരിക്കും എന്ന് വിചാരിച്ചു. ഒരു വെറുതെ എഴുതി വയ്ക്കത്തില്ല. ഇത്രയും എഴുതി വെച്ചിരിക്കണമെങ്കിൽ കരുണാവാൻ നബി മുത്തുരത്നം എന്ന് പറഞ്ഞ് ഇതിൽ കൂടുതൽ ഒരാളെ കുറിച്ച് പറയാനൊന്നും ഇല്ലല്ലോ. അപ്പൊ വീണ്ടും എനിക്ക് തോന്നി അത് ഇതായിരിക്കും ശരിയെന്ന് വിചാരിച്ചു. ഞാൻ വായിച്ചതെന്തോ അത് മുസ്ലിങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. എന്നാലും തൽക്കാലം ഞാൻ അതങ്ങ് മാറ്റിവെച്ചു നബിയെ കുറിച്ചുള്ള എന്റെ പഴയ സങ്കല്പം. വീണ്ടും നബി എനിക്ക് ഇപ്പൊ കിട്ടാൻ വഴി കാണുന്നില്ല. ഞാൻ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ചതാണ് സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രം. ആമിന പബ്ലിക്കേഷൻസ് കോഴിക്കോട്, മുസ്ലിങ്ങൾ പ്രസിദ്ധീകരിച്ചു. അന്വേഷിച്ചാൽ കിട്ടും, പഴയ മുസ്ലിങ്ങളുടെ ഇതൊക്കെ കാണും. അപ്പോ നബിയെ വളരെ ബഹുമാനമായിട്ട് നബിയെ പോഴ്ത്താനാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ കൊള്ള ചെയ്തു എന്നാണ് അത് എഴുതിയിരിക്കുന്നത് വാക്ക്. ഞാനത് എനിക്കിന്നും ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ വായിച്ചിട്ട് ഈ കൊള്ള ചെയ്തു, നബി കൊള്ള ചെയ്തു എന്ന് പറയുമ്പോൾ നബി എന്താ? ഞാൻ ഒരുപാട് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കഥകളൊക്കെ അന്ന് വായിച്ചിട്ടുണ്ട്, നോവലൊക്കെ. അതുപോലെ ഒരാളാണോ ഇത് എന്ന് സംശയിച്ചു. കൊള്ളക്കാരുടെ കഥകളുണ്ടല്ലോ ഒരുപാട്. അത് കഴിഞ്ഞ് 4-5 വർഷം കഴിഞ്ഞാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. ബൈബിളില് ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ ഒരു ബൈബിൾ എന്ന് വെച്ചാൽ പുതിയ നിയമം. അതിലിങ്ങനെയല്ല പറയുന്നത്. ആറാം നൂറ്റാണ്ടിലാണ് നബി ജീവിച്ചിരിക്കുന്നത്. ക്രിസ്തു ജനിക്കുന്നത് മുതലാണ് ഒന്നാം നൂറ്റാണ്ട് തുടങ്ങുന്നത്. 600 വർഷം കഴിഞ്ഞിട്ടാണ് നബി ജനിക്കുന്നത്. നബിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത്. അപ്പൊ വീണ്ടും എനിക്ക് കൺഫ്യൂഷനായി. അത് കഴിയുമ്പോഴാണ് ഒരിടത്ത് വായിക്കുന്നത് ഇത് ഗുരു എഴുതിയല്ല. അപ്പം വീണ്ടും ഞാൻ തിരിച്ച് ഒരു പഠനം വീണ്ടും നടത്തി. അപ്പോഴാണ് മനസ്സിലായത് നബിയുടെ കരുണ എത്രമാത്രം ഉണ്ടെന്ന്. ഒരു യുദ്ധസ്ഥലത്ത് വെച്ച് യുദ്ധത്തിന്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഇപ്പം നെറ്റിൽ നോക്കിയെല്ലാം കിട്ടും. ഒരു തടവുകാരായ സ്ത്രീകളെ പിടിച്ച് യുദ്ധസ്ഥലത്ത് വെച്ച്. അപ്പൊ ഈ പോകുന്ന ഇവർക്ക് ഈ കൂടെ പോകുന്ന വഹാബികൾ ഈ യുദ്ധത്തിന് പോകുന്നവരാണ്. ഇവർക്ക് ഈ സ്ത്രീകളെ അവിടെ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്യണം. നബിയോട് ചോദിച്ചു, പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു യുദ്ധസ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയുടെ അച്ഛനെയും ഭർത്താവിനെയും വെട്ടിക്കൊന്നു. വെട്ടിക്കൊന്നു വളരെ സുന്ദരിയായ സ്ത്രീയെ. അപ്പൊ തടവുകാരിയായി പിടിച്ചതാണ്, എന്ന് വെച്ചാൽ അടിമയാണ്. പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ അടിമയെന്ന് വെച്ചാൽ പിന്നെ പിടിക്കുന്നതാണ്ട് ഇതാണ്. ആ സ്ത്രീയെ അന്ന് രാത്രി എന്നെ നബി ബലാത്സംഗം ചെയ്തു, പിന്നെ ഭാര്യയാക്കി. ഭർത്താവും അച്ഛനും മരിച്ച അതേ ദിവസം രാത്രി എത്ര കാരുണ്യമാണെന്ന് നോക്കുക. കരുണാവാൻ മുത്തുരത്നം. ഇതുപോലെ ഇന്ന് പക്ഷേ വേറെ കാര്യം മനസ്സിലാകും. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ എന്തോ മോശമായിട്ട് നമുക്ക് തോന്നുന്നു. അന്നത്തെ കാര്യത്തിലൊക്കെ സർവ്വസാധാരണമാണ്. കാരണം പ്രാകൃതമായ ഗോത്ര നിയമങ്ങളാണ്, അപരിഷ്കൃത ജനമാണ്. 1400 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഗോത്രത്തിൽ പോയി ആക്രമിക്കുക, അവരുടെയൊക്കെ പിടിച്ചെടുക്കുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുപോയി വിൽക്കുക. അന്ന് പൊതു ചന്തകൾ ഉണ്ടായിരുന്നു ഈ അടിമകളെ വിൽക്കുന്നത്. സ്ത്രീകളെയൊക്കെ നഗ്നയാക്കി നിർത്തിയിട്ടാണ് ലേലം വിളിക്കുന്നത്. അങ്ങനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന കാലമാണ്. ഇതൊക്കെ ഇവർ ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അതെന്താന്നൊരു സാധാരണ കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. അതൊക്കെ നമുക്ക് വലിയ ഒരു മോശം കാര്യമായിട്ട് തോന്നും. പക്ഷേ ഈ കാരുണ്യം എന്നൊക്കെ പറയുന്നത് എക്കാലത്തും അതിന് ഒരേ മൂല്യം തന്നെയാണ്. പക്ഷെ അത് ചെയ്തതൊക്കെ മോശമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന എന്തുകൊണ്ട്? അതിനും 500 വർഷം മുമ്പേ ജീവിച്ചിരുന്ന ക്രിസ്തുവിന്റെ ഉപദേശം ഇതിനൊക്കെ എതിരായിരുന്നു. അതും കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞിട്ടാണ് നബി വരുന്നത്. അപ്പോ ഈ നബി ഇതൊക്കെ ചെയ്യുന്നത് ജൂതവംശത്തോടും എന്നുവെച്ചാൽ ക്രിസ്തുവിന്റെ വംശം, യഹൂദവംശരോടും ക്രിസ്ത്യാനികളോടും മറ്റു ഗോത്രങ്ങളോടുമൊക്കെയാണ് ഈ പരാക്രമങ്ങൾ ചെയ്യുന്നത്. എളുപ്പം കാലത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം, യാതൊരു തയ്യാറെടുപ്പില്ലായിരിക്കുന്ന സമയം പോയി ഒളിച്ചു ചെന്ന് ആക്രമിക്കുക, ആൾക്കാരെ തടവുകളാക്കുക, സ്ത്രീകളെ അടിമകളാക്കുക, കുട്ടികളെ അടിമയാക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തു നീ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പോട്ടെ, അത് ഇസ്ലാമിക പണ്ഡിതന്മാരെഴുതിയ പുസ്തകം തന്നെ, എന്റെ ശത്രുക്കൾ എഴുതിയല്ല. പിന്നെ നബിയുടെ കാലശേഷം വന്ന ഖലീഫമാർ, ഒന്ന് രണ്ട് മൂന്ന് ഖലീഫമാരുടെ കാലത്തും അവർ യുദ്ധം ചെയ്ത് തന്നെ അതിന് സമീപമുള്ള ആഫ്രിക്കയുടെ ഒരു ഭാഗം വരെ വിശാലമായ ഒരു സാമ്രാജ്യം അവർ പിടിച്ചടക്കി യുദ്ധം ചെയ്ത് തന്നെയാണ്. അപ്പൊ യുദ്ധം, ഈ യുദ്ധത്തിലൂടെ ഇസ്ലാമിക സാമ്രാജ്യത്തിന് നല്ല ഒരു ശക്തിയുണ്ടായി, നല്ലൊരു സാമ്രാജ്യമായി. അത് കഴിഞ്ഞ് പിന്നെ അവർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ആക്രമിച്ച് ചെല്ലുമ്പോൾ പിന്നെ ബലപ്രയോഗം ഇല്ലാതെ ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട്, രാഷ്ട്രീയമായ കാരണം. കാരണം ഇവർ ഒരു സ്ഥലം ചെന്ന് കീഴടക്കുമ്പോൾ അവിടെ ഭരിക്കുമ്പോൾ ഭരിക്കുന്നവരുടെ മതം സ്വീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ചും അവിടുത്തെ ജനങ്ങൾക്ക് ഈ പ്രത്യേകിച്ച് സംഘടിതമായ മതങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നവരാകുമ്പം ഇവരൊരു പുതിയ മതമാണ്ട് ചെല്ലുമ്പം ആ മതം സ്വീകരിക്കേണ്ടി വരും. പിന്നെ വേറെ ഒന്നേ ഒരു ജസിയ എന്ന് പറയുന്ന കരം ചുമത്തും, അത് ജീവന്റെ വിലയാണ്. ജീവിക്കണമെങ്കിൽ കരം കൊടുക്കണമെന്ന് പറയും. അപ്പൊ ആ കരം കൊടുത്ത് ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ മതം മാറണം. അപ്പൊ മതം മാറും, കരം കൊടുക്കുന്നതിൽ നിന്നും മതം. മതമായാലെന്താ, അവർക്ക് പ്രത്യേകിച്ച് മതമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും, ചില വിശ്വാസങ്ങളായിരിക്കും, നാടോടി വിശ്വാസങ്ങൾ, പ്രാകൃത വിശ്വാസം, അത് അവരെ വിട്ടിട്ട് സ്വീകരിക്കും. കാരണം ജീവിച്ചാൽ പോരെ മനുഷ്യൻ. അപ്പൊ പിന്നീട് എല്ലായിടത്തും ഇങ്ങനെ വാള് ഉപയോഗിച്ചോന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉപയോഗിച്ചിട്ടില്ല. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും സാമൂഹികമായ പല കാരണങ്ങളുകൊണ്ടും ഇസ്ലാം പിന്നെ പ്രചരിച്ചു. പക്ഷെ അത് പ്രചരിച്ചതെന്തുകൊണ്ട്, ഇവരുടെ ഈ സംഘടിതമായ സ്വഭാവം കൊണ്ടാണ്. ഒരു മതം എന്നുള്ള അല്ലെങ്കിൽ ഒരു വളരെ സംഘടിതമായ കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ എങ്ങോട്ടെങ്കിലും മാർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു സ്വാഭാവികമായിട്ട് സ്വീകരിക്കും, വാളില്ലെങ്കിലും സ്വീകരിക്കും. അത് അതിന്റെ നന്മയെ കണ്ടിട്ടല്ല. സംഘടിതമായൊരു ശക്തിക്ക് പഴയകാലത്ത് കീഴടങ്ങി ജീവിക്കുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് അവന്റെ അതിജീവനത്തിന് അത് നല്ലതാണെന്ന് തോന്നുന്നതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനൊക്കെ ഉണ്ടായത്. അവിടെയൊക്കെ ജീവിച്ചിരുന്നവര് ആരായിരുന്നു, നമ്മുടെ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഒക്കെ പൂർവികന്മാര്. ആ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരും അവര് അവരുടേതായ പ്രാചീന വിശ്വാസങ്ങളും ഇതൊക്കെ അനുസരിച്ച് ജീവിച്ചിരുന്നവരാണ്. അവിടെ നിന്ന് അതിലൊന്നും പെട്ട ഒരാൾ പോലുമില്ല. മുഴുവൻ പേരും എന്തായി, ഇസ്ലാമായി, പാകിസ്ഥാൻ. അവിടേക്കുണ്ടായിരുന്ന സൗരാഷ്ട്ര മതം, അതിനൊക്കെ ആൾക്കാർ വളരെ കുറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ വലിയ സൈനിക ശക്തിയായി വരുമ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർ അതിന് കീഴടങ്ങിയേ പറ്റുമെന്ന് വരും. പക്ഷെ നബി ചെയ്തത് ശരിക്കും വാളുകൊണ്ട് തന്നെയാണ്. ഈ 10 വർഷം കൊണ്ട് ആ പ്രദേശം മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കിയത്. അതുകൊണ്ടാണ് ഇന്നും ഈ ISIS താലിബാനൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ടാണ്. ഏത് വിദ്യാർത്ഥിനെയും ആ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന ഇതാണ്, ശരീഅത്ത് നിയമം നടപ്പിലാക്കുക. ആ നിയമം നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മുസ്ലിം ആകുക, അല്ലെങ്കിൽ അവിടെ കരം കൊടുത്ത് ജീവിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ സന്ദേശം. അത് വളരെ ക്രൂരമായി നടപ്പിലാക്കിയ ആളാണ് നബി. ആൾക്കാരെ വെട്ടിക്കൊന്നും അടിമകളാക്കി. അപ്പൊ പിന്നെ ഇനി നബി കരുണാവാനാണോ അല്ലയോ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഒരു ദിവസം മുടങ്ങാതെ പ്രാർത്ഥിച്ചോളും. എങ്ങനെ കരുണാവാൻ നബി മുത്തുരത്നമോ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ വായിച്ചത് ഇസ്ലാമിക ചരിത്രം, മുസ്ലിങ്ങളുടെ എന്ന ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന്. കൂടുതൽ വലിയ വസ്തുവാണ്. ആണോ ഈ അനുകമ്പയാണ്ടവൻ, അനുകമ്പയുള്ള ആള് നബിയാണോ എന്നാണ്. എല്ലാത്തടത്തും ആ ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു എന്താണ്, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. എന്തലങ്കാരമാണ്? മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അതൊരു അലങ്കാരമാണ്. എന്ത് അലങ്കാരമാണ്? ഒന്നും നിങ്ങൾ മനസ്സിലാക്കത്തില്ല. വെറുതെ ഇവിടെ ഒന്ന് കഥ കേട്ടുകൊണ്ടിരിക്കും, എഴുന്നേറ്റ് പോകും, വീണ്ടും ചോദ്യം ചോദിക്കും, ഒന്നും മനസ്സിലാക്കത്തില്ല. അത് കേട്ട ആൾ ഒരിക്കലും മറക്കാൻ സാധ്യതയുള്ള ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, സാധ്യത ഇല്ലാത്ത ഉദാഹരണം. എന്നിട്ട് പോലും നിങ്ങൾ അതൊക്കെ മറന്നിട്ട് വീണ്ടും അതേ ചോദ്യം ചോദിക്കും. എന്തൊരു കഷ്ടമാണ്! നിങ്ങളുടെ എന്താ പണി? എന്താണ് സന്ദേഹം എന്നൊരു അലങ്കാരം? എന്തായാലും അത്രയെങ്കിലും ഓർമ്മ വന്നുണ്ട്. ആ സ്വസന്ദേഹം ആലങ്കാരിക പ്രയോഗം. അത് ഞാൻ പറഞ്ഞതാണ്, വിശദീകരിച്ചാണ്. മനസ്സിലാക്കാതെ വീണ്ടും ചോദിച്ചാൽ പിന്നെ ഞാനെന്ത് പറയാനാണ്? മനസ്സിലാക്കണം. ഈ പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ അത് കേട്ടിട്ട് ചിന്തിക്കണം. കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഞാനെന്താ ഉദാഹരണം പറഞ്ഞത്? ഓമനത്തിങ്കൾക്കിടാവോ? എന്നിട്ടും നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഇത് നബിയെ കുറിച്ചാണ് പറയുന്നതെന്നുള്ള വളരെ സ്പഷ്ടം. കാരണം ഇവിടെയാണെന്ത് പേര് കൃത്യമായിട്ടെടുത്ത് പറഞ്ഞത്, നബി മുത്തുരത്നം എന്ന് പറഞ്ഞത്. നബി എന്ന് വെച്ചാൽ പ്രവാചകൻ, വേറെ ആരും. അത് കരുണാവാനാണ്, മുത്താണ്, രത്നമാണ്. എങ്ങനെയാണോ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളത്. അതെല്ലാം ഉണ്ട്. അനുകമ്പയെ കാണിക്കുന്ന ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ നബിക്ക് തന്റെ കൂടെ ഉണ്ടായിരുന്നവരടുത്ത്, തനിക്ക് വേണ്ടി യുദ്ധം ചെയ്തവരുന്നവരടുത്ത് അങ്ങനെ ഉള്ളവരോടത്ത് വലിയ സ്നേഹവും അനുകമ്പയും കരുണയും എല്ലാം ഉണ്ടായിരുന്നു. കാരണം അവർ തനിക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ അവരോട് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കീഴടങ്ങുന്നവരോട് ചിലപ്പോ കരുണ കാണിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ അവരെ കൊല്ലാതെ വിട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ കാണിച്ചിട്ടില്ല എന്നുള്ളതല്ല, തന്റെ ആൾക്കാരോട് വളരെ. കാരണം ഈ അനുകമ്പ കൊണ്ടാണല്ലോ ഇവർക്കെല്ലാം വാഗ്ദാനം ചെയ്തിരിക്കുന്ന. എന്താണ് സ്വർഗം? അത് അനുകമ്പ കൊണ്ടാണ്. നിങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോവും? സ്വർഗത്ത് പോവും. അതൊരു അനുകമ്പയാണ്. എന്നാര് പറയുന്നു? അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞത് നബി പറയും. അപ്പൊ ഈ ആൾക്കാർ എന്ത് ചെയ്യും? വിശ്വസിക്കും, വിശ്വസിക്കും. ജബ്രീൽ എന്ന് പറയുന്ന ഒരു ദൂതനുണ്ട് ദൈവത്തിന്റെ. ഈ ദൂതനാണ് ഒന്ന് നബിയെടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്ന് നബി അവകാശപ്പെടുകയാണ്. ജബ്രീൽ വന്ന് എന്നോട് പറഞ്ഞു ഒരു ദൂതനാണ് ഇങ്ങനെ പറഞ്ഞ് ആൾക്കാർ വിശ്വസിക്കും. അത് വിശ്വസിക്കുന്ന ആവശ്യമില്ല. കാരണം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇന്നും ധാരാളമായിട്ട് ആൾക്കാർ ഇങ്ങനെ അനുഗ്രഹിച്ച കാര്യം പറയും. ഒരു സ്ഥിരം പരിപാടിയാണ്, എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട് ഇങ്ങനെ ഒരു പ്രത്യേകമായ അനുഗ്രഹത്തിലിരുന്നു കൊണ്ട് അവരോരോ കാര്യങ്ങൾ പറയും. നിങ്ങളുടെ ഭൂതവും ഭാവിയും മോഷണം കൊലപാതകം വരെ പറയും. ഇത് പറയുന്ന ജനങ്ങൾ വിശ്വസിക്കുന്നു ഇന്നും. ഇന്നും അത് വിശ്വസിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിച്ച് പറയുന്നവരുടെ അടുത്ത് ആൾക്കാർ വലിയ ക്യൂ ആണ്. പന്മനിയുടെ അടുത്ത് മുരുകൻ ഇങ്ങനെ അനുഗ്രഹിച്ച് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ മരിച്ചുപോയി. പക്ഷെ ഇന്ന് അയാളുടെ പേരിൽ അവിടെ വലിയ ബിസിനസ്സാണ്. ട്രാവൽ സർവീസ്, അത് ഇത് എന്തെല്ലാം ഇടപാട്, ഡീലർഷിപ്പുകൾ എന്തെല്ലാം, അയാളുടെ മക്കളല്ല. അപ്പൊ അവർ ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി അനുഗ്രഹിച്ച് പറഞ്ഞിട്ട്. ഈ അനുഗ്രഹിച്ച് പറയുന്നതിന് ആൾക്കാർ വിശ്വസിക്കുക ഇന്നും ഉണ്ട്. അപ്പൊ പിന്നെ നബിയുടെ കാലത്ത് അവിടെയുണ്ട്, ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഏത് ഗ്രാമപ്രദേശത്ത് എന്നാലും ശരി, ആ തെയ്യങ്ങളുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് അത് ഒന്നുമില്ല. ആർക്കും അനുഗ്രഹം വരും, ഏതൊരാൾക്കും അനുഗ്രഹം വരും. ഒരു പ്രത്യേക സമയത്ത് അവരനുഗ്രഹിച്ച് കാര്യം പറയും. ആ കുറച്ച് സമയത്തേക്ക് 10-15 മിനിറ്റ് അവർ പെട്ടെന്ന് വേറൊരാളായി മാറും. ഓരോ കാര്യങ്ങളൊക്കെ അനുഗ്രഹിച്ച് പറയും. ഞാൻ എത്രയോ അത് കണ്ടിരിക്കുന്നു. നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരു കോഴി മോഷണം പോയി കഴിഞ്ഞ് ഉടനെ ഈ അനുഗ്രഹിച്ച് പറയുന്നവന്റെ അടുത്ത് പോകും. അയാളുടെ അടുത്ത് ചെന്ന് സ്ത്രീകളവിടെ ഒക്കെ കൂടുതൽ അവരിങ്ങനെ അനുഗ്രഹിച്ച കാര്യം പറയുമ്പോൾ ഇവരുടെ വീട്ടിൻ്റെ അടുത്ത് എവർക്ക് വിരോധമുള്ള ആരെങ്കിലും കാണും, അവരുടെ പേര് പറഞ്ഞു കൊടുക്കും. എൻ്റെ അടുത്തുള്ള ഇന്നാരാണ് കോഴി മോഷ്ടിച്ചത്. ഇവരെല്ലാം പറയുന്നു, ഇവരുടെ അനുഗ്രഹിച്ച് അല്ലേ പറയുന്നു. പിന്നെ ഇവരങ്ങോട്ട് പോയി പൊരിഞ്ഞ വഴി അടിയും വഴക്കും കേസും എല്ലാം. ഇതൊക്കെ അപ്പൊ ഇന്നത്തെ കാലത്ത് പോലും മനുഷ്യന് ഇത്രയൊക്കെ പുരോഗമിച്ചെങ്കിലും ഇന്നും ഇതൊക്കെ മനുഷ്യൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നബിയെ അനുഗ്രഹിച്ച് പറഞ്ഞിട്ട് എന്തായി? ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കി. പിന്നെ അനുഗ്രഹിച്ച് പറയുക മാത്രമല്ല, നബി ഇതുപോലെ അനുഗ്രഹിച്ചാ പറയുന്നത് വഹി എന്ന് പറയും. അപ്പൊ ഇതിങ്ങനെ പറയുന്ന സമയത്ത് നബി വല്ലാതെ വേർക്കുകയും അമറുകയും അലറുകയൊക്കെ ചെയ്യുന്നു. ഫാത്തിമ അതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നബിയുടെ ആദ്യത്തെ ഭാര്യയുടെ ഫാത്തിമ 13 ഭാര്യമാരുടെ ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ പക്ഷെ ജനങ്ങൾ വിശ്വസിച്ചില്ല. അവിടെ കുറച്ചുപേരെ വിശ്വസിച്ചു. പന്ത്രണ്ട് വർഷം പറഞ്ഞിട്ട് 100-ൽ താഴെയുള്ള ആൾക്കാരെ വിശ്വസിച്ചു. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ അന്ന് ഈ നബിയെ പോലെ ഇന്നത്തെ പോലെ തന്നെ അനുഗ്രഹിച്ചു പറയുന്ന വേറെ ഒരുപാട് പേരുണ്ടായി. ആരെയൊക്കെ വിശ്വസിക്കും? ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളവർ വിശ്വസിക്കും. പിന്നെ നബിയെ ഇവര് വളഞ്ഞു വെച്ച് ചോദ്യം ചെയ്തപ്പോ പലതിനും നബിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല, പരാജയപ്പെട്ടു. അതുകൊണ്ട് നബിയെ അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. അതാണ് അവിടുന്ന് ഓടിപ്പോയത് ഹിജ്റ. പക്ഷെ പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്തു, വാളെടുത്ത് അപ്പൊ ഈ കൂടെ പോയവരെ വിശ്വസിപ്പിക്കാൻ വീണ്ടും അനുഗ്രഹിച്ച് പറഞ്ഞുകൊണ്ടേരും. അപ്പൊ അവര് വിശ്വസിച്ച് നബിക്ക് വേണ്ടി, അവര് നബിക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതല്ല, ഈ കൊള്ള മുതൽ പങ്കെടുക എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. ഒരുത്തനെ കൊന്നുകഴിഞ്ഞാൽ അവന്റെ മേലങ്കി എടുക്കാന്ന് വെച്ചാൽ ഇരുമ്പ് ചട്ട ഈ കൊല്ലുന്നവനെടുക്കാം. ഒരുത്തനെ കൊന്നുകഴിഞ്ഞാൽ ആ കൊല്ലുന്നവൻ അവന്റെ ഭാര്യയെ സ്വന്തമാക്കാം. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വെച്ച്. അപ്പൊ ഇവർക്ക് ഉത്സാഹമായി ഒരുപാട്. നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തന്നു കഴിഞ്ഞാൽ അതിന് ഉത്സാഹം വരും. അങ്ങനെ ഒരു ഉത്സാഹപൂർവ്വം ഒരു വട്ടിക്കൊന്നു ആ പ്രതിഫലം അതിനു വേണ്ടിയിട്ട്. ഇവരെ അത്യാഗ്രഹങ്ങളുണ്ട്, ഇവർ യുദ്ധത്തിൽ പരാജയപ്പെട്ട കഥകളുമുണ്ട്. ഈ അത്യാഗ്രഹങ്ങൾ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം അന്നത്തെ കാലത്ത് സ്വാഭാവികമായ കാര്യങ്ങൾ. പക്ഷെ അതിനും 100-200 വർഷം മുമ്പേ ക്രിസ്തു പറഞ്ഞത് ഇതുമായിട്ട് യോജിക്കുന്നു. എന്റെ ശത്രുവിനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞത് ഇതുമായിട്ട് യോജിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇവിടെ അതാണ് കാണുന്നത്. എന്താണ് ബുദ്ധൻ പറഞ്ഞത്? അഹിംസയെക്കുറിച്ച്. പക്ഷെ അതിനുശേഷം വന്ന ആൾക്കാർ പറയുന്നത് ബുദ്ധൻ പറഞ്ഞതിന് നേരെ, അതും 1500 വർഷം കഴിഞ്ഞ് വന്നവർ, അല്ലെങ്കിൽ 10,000 വർഷം കഴിഞ്ഞ് വന്നവർ പറയുന്ന അതിന് നേരെ എതിരായിട്ട് ജാതി വിവേചനങ്ങളും ഹിംസ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ബുദ്ധൻ ഇതിനൊക്കെ എതിരായിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെയും ക്രിസ്തു എന്ത് പറഞ്ഞോ അതിനെതിരായിട്ട് പിന്നീട് ഒരു സിദ്ധാന്തം കൊണ്ടു കൊന്നും വെട്ടിപ്പിടിച്ചും എല്ലാം മതം പ്രചരിപ്പിക്കുക. അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് മതം കൊണ്ടുവന്ന കൊണ്ട് എന്തായി, ഒരു സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ അതിന് നല്ലൊരു കെട്ടുറപ്പുണ്ടായി. കാരണം എല്ലാവരും ഈ മതത്തിന്റെ പേരിൽ യോജിക്കും. അതാണ് എന്റെ ഒരു ഗുണം. മതത്തിന്റെ പേരിൽ ആൾക്കാരെ സംഘടിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു സാമ്രാജ്യം ഉണ്ടായി. ഇതിപ്പോ ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാവരും യോജിപ്പിക്കുന്നില്ല, യോജിപ്പിച്ചിട്ട് അധികാരത്തിൽ വരുന്നില്ല മതം പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പണ്ട് ചെയ്തത് ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും ഒരുമിച്ച് നിന്ന് അധികാരത്തിൽ വന്ന്. അപ്പം മറ്റുള്ള ജനങ്ങളെ അവർക്ക് കീഴിലാക്കുക, ഭരിക്കുക, അതൊക്കെ അവർക്ക് രസകരമായൊരു കാര്യമായി. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് ഈ ചരിത്ര സംഭവങ്ങളും എല്ലാം ഒരുപാട് പറയാൻ പറ്റും. ഇതൊക്കെ വെച്ചിട്ട് എന്താണ് മുഹമ്മദ് നബി കർണാവാനാണോ അല്ലയോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അല്ല എന്ന് പറഞ്ഞാൽ നബി നിന്ദയാണ് തലപോകും. അതുകൂടെ ആലോചിച്ചോളൂ. നബി നിന്ദയ്ക്ക് ശിക്ഷയെന്ന് പറയുന്നത് എന്താണ്? തലയറുത്തുകളെയും ജീവനോടെ കത്തിച്ചുകളെയും എറിഞ്ഞു കൊല്ലും, അതൊക്കെയാണ്. അതുകൊണ്ട് കർണാവാനല്ല എന്ന് പറയണമെങ്കിൽ വളരെ സൂക്ഷിക്കണം. ഈ ഞാനീ പറഞ്ഞൊക്കെ ചരിത്ര പുസ്തകത്തിലുള്ളതാണ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്റെ തലയൊന്നും ആരും വന്ന് നടക്കരുത്. ചരിത്ര പുസ്തകത്തിലുള്ള കാര്യമാണ്. പക്ഷെ പാകിസ്ഥാനിലെ മറ്റോ ഇത് കൊണ്ടാണ് പറയുന്നതെങ്കിൽ തല പോകാൻ ഇത്രയും മതി. കൂടുതലൊന്നും ചരിത്രം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരംഗീകരിക്കത്തില്ല ഒരു കാര്യം. നബി നിന്ദയാണെന്ന് അവർ തീരുമാനിച്ചാൽ അത് മതനിന്ദയാണ്. നമുക്ക് ഒന്നുകള ഈ മതം വളരുന്നതിനൊക്കെയുള്ള ഒരു കാരണവും ഇതൊക്കെ തന്നെയാണ്.